മനുഷ്യന്റെ ചിന്താഗതികൾ അങ്ങനെയാണ്, ചിലത് യോജിക്കും ചിലത് യോജിക്കത്തില്ല. അപ്പോൾ അദ്വൈതവും അദ്വൈതവും എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസം, അതിന്റെ ആചാര്യന്മാരുടെ അഭിപ്രായ വ്യത്യാസമാണ്. ഞാൻ വിശദീകരിക്കുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് ഞാൻ വിശദീകരിക്കും, അതെന്റെ അഭിപ്രായമാണ്. അതീ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് പരസ്പരം ഖണ്ഡിക്കുന്നതുകൊണ്ട് അത് വിശദീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. എല്ലായിടത്തും ഉണ്ട് തർക്കവും വ്യാകരണവും. ഒന്നാണെങ്കിൽ പിന്നെ ഒന്ന് പഠിച്ചാൽ മതിയല്ലോ, രണ്ടും വേറെ വേറെയായതുകൊണ്ട് നമുക്ക് രണ്ടും പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ എന്താണ് പിന്നെ അവര് വ്യത്യസ്തമായി ചിന്തിക്കുന്നു. അവരുടെ വിശ്വാസങ്ങൾ വേറെ, അവരുടെ താല്പര്യങ്ങൾ വേറെ, അവരുടെ ചിന്ത വേറെ. ഈ മൂന്ന് കാര്യങ്ങളാണ്. വ്യത്യസ്തമായി ചിന്തിക്കുന്നത് എന്ന് പറയുന്നത്, നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെ വ്യത്യസ്തമായിട്ട് വേണമെങ്കിലും ചിന്തിക്കാം. പക്ഷെ നമ്മളവിടെ പണയം വയ്ക്കാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. ഏത്? ഒന്ന്, നമ്മുടെ നിരീക്ഷണ ബുദ്ധി അത് കളയാൻ പാടില്ല. കാര്യങ്ങളെ ശരിയായി നിരീക്ഷിക്കണം. അപ്പോൾ ആ നിരീക്ഷണ ശേഷി നമ്മൾ കളഞ്ഞിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിനെ ബ്ലൈൻഡ് എന്ന് പറയും, അന്ധമായ ചിന്തകൾ. അപ്പോൾ അത് നിരീക്ഷണം എന്ന് വെച്ചാൽ ഏത് നമ്മൾ വായിച്ചാലും കേട്ടാലും പറഞ്ഞാലും ചിന്തിച്ചാലും അതിൻ്റെ ശരി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. അത് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചേ പറ്റും. അപ്പോൾ അതിനകത്ത് എന്താണോ വിഭ്രാന്തികളിലേക്ക് പോകരുത്. നമ്മുടെ മസ്തിഷ്കം, ബ്രെയിൻ നമുക്ക് എപ്പോഴും വിഭ്രാന്തികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അത് തിരിച്ചറിയണം, വിഭ്രാന്തികളിൽ പോകാതിരിക്കുക, ശരിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ഈ ചിന്തയ്ക്ക് മെത്തഡോളജികളുണ്ടെന്ന് പറയും. ചില അടിസ്ഥാനപരമായ കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ടേ നമുക്ക് ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത കാട് കയറിക്കും. ഈ തെറ്റായിരിക്കും. യോഗവും ശാസ്ത്രവും ഇതൊന്നും നമ്മളെ എഴുതിയല്ലല്ലോ, ആണോ? നമ്മളെ എങ്ങനെ സംബന്ധിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശാസ്ത്രം വായിക്കുക, മനസ്സിലാക്കുക. ആ ശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതെന്താണെന്ന് മനസ്സിലാക്കുക. സത്യവും അസത്യം എന്നുള്ള രണ്ടാമത് ആദ്യം ചെയ്യേണ്ടത് അത് എഴുതിയിരിക്കുന്നത് എന്താണ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അതാണ് ആദ്യം വേണ്ടത്. പിന്നെ പല കാര്യങ്ങളും സത്യമാണോ അസത്യമാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. നമ്മളിപ്പോൾ ഏത് കണ്ടാലും അതിന്റെ സത്യം മനസ്സിലാക്കിക്കണമെന്നൊന്നുമില്ല, നമ്മളതിൻ്റെ ഒരു ശ്രമമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതാണ് ആദ്യം വേണ്ടത്. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് മുൻവിധികൾ പാടില്ല. ഇന്നത് ശരിയായിരിക്കും അല്ലെങ്കിൽ ഇന്നത് ഇന്ന ആയിരിക്കും എന്നുള്ള ധാരണയിൽ ഒന്നും പഠിക്കാൻ പാടില്ല, മനസ്സിലാക്കാൻ പാടില്ല. അതാണ് ഗുരു പറഞ്ഞത്, വിമർശന ബുദ്ധിയാ പഠിക്കുന്നു, ശരിയേതെന്നും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിൽ പഠിക്കുന്നു, മുൻവിധിയില്ലാതെ. അപ്പൊ നമ്മൾ തർക്കം പഠിക്കുമ്പോൾ ഇത് യോഗമാണ്, അതുകൊണ്ട് യോഗപരമായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കണമെന്ന് വാശി പിടിച്ചാൽ നമുക്ക് തർക്കം മനസ്സിലാകത്തില്ല. തർക്കത്തെ തർക്കമായി തന്നെ കണ്ട് മനസ്സിലാക്കും, വ്യാകരണത്തെ വ്യാകരണമായി കണ്ട് മനസ്സിലാക്കും. പിന്നെ മനസ്സിന്റെ ചില പ്രവണതകളാണ് എന്താണോ ഇല്ലാത്ത നിഗൂഢതകളെ തിരഞ്ഞു പോവുക, എന്തോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ തോന്നുക, അത് കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് അതിന്റെ വിഷയം വേറെ ഇല്ല, അത് നമ്മൾ ഇപ്പൊ തുംഹി ബ്രഹ്മ എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കുന്നത് അത് അവിടെ വരുമ്പോൾ നമ്മൾ വിശദീകരിക്കും. ഇപ്പൊ ഞാൻ പറയുന്ന അതിനെ കുറിച്ചല്ല, നമ്മൾ പറയുന്നത് പൊതുവായിട്ട് എങ്ങനെ വേണമെന്നുള്ളതാണ്. തുംഹി ബ്രഹ്മയെ എന്തോ ആയിക്കോട്ടെ, ഏതിനെ സമീപിച്ചും നമ്മുടെ സമീപനം കറക്റ്റായിരിക്കും. അത് തുംഹി ബ്രഹ്മ ആയാലും ശരി, മറ്റെന്തെങ്കിലും പഠിച്ചാലും ശരി, നിങ്ങൾ അദ്വൈതത്തെ പഠിച്ചാലും തർക്കത്തെ പഠിച്ചാലും വ്യാകരണം പഠിച്ചാലും മീമാംസ പഠിച്ചാലും അവിടെയെല്ലാം നമ്മുടെ സമീപനം കറക്റ്റായിരിക്കും. എന്നാലേ അതാത് കാര്യങ്ങൾ എന്ത് പറഞ്ഞിരിക്കുന്നു നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. തുംഹി ബ്രഹ്മയ്ക്ക് പ്രത്യേക നിയമമൊന്നുമില്ല. മീമാംസ എങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അതേ ബുദ്ധിയോടുകൂടി തന്നെ അതിനും മനസ്സിലാക്കും. എന്തുകൊണ്ട്? അതൊരു തത്വചിന്തയാണ്. അതിന് മറ്റുള്ളവരുടെ ചിന്തയെ നമ്മൾ മനസ്സിലാക്കുകയാണ് യോഗം പഠിക്കുമ്പോഴും അങ്ങനെ. അപ്പോ അത് എന്താണോ അതൊരു കമ്മ്യൂണിക്കേഷനാണ്, ഒരാൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, അയാളുടെ ആശയങ്ങളെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരാള് ആരാണ് എഴുതിയിരിക്കുന്ന ആൾ ഏതാശയമായാലും ശരി, ലോകത്ത് എന്തെല്ലാം ആശയങ്ങളും, അപ്പോ ആ ആശയത്തെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ആ വ്യക്തി. അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളാനാണ് ശ്രമിക്കേണ്ടത് അവിടെ. അത് എല്ലാം ഒന്നല്ല, ഇതെല്ലാം വേറെ വേറെയാണ്. എല്ലാം ഒന്നാണെങ്കിൽ നമുക്ക് ഒരു ബുക്ക് പഠിച്ചാൽ മതി. അപ്പോ എല്ലായിടത്തും നമ്മളുടെ സമീപനം ഒന്നായിരിക്കും. എങ്ങനെ മനസ്സിലാക്കണം, കേട്ടെങ്ങനെ മനസ്സിലാക്കണം, ചിന്തിച്ചെങ്ങനെ മനസ്സിലാക്കണം, ആ ശാസ്ത്രത്തിന്റെ രചനാ രീതി എങ്ങനെയാണ്, അതിന്റെ വിചാര രീതി എങ്ങനെയാണ്, അങ്ങനെ മനസ്സിലാക്കണം. ഇപ്പൊ ഹേത്വാഭാസത്തെ മനസ്സിലാക്കുമ്പോൾ ഹേത്വാഭാസങ്ങൾ എങ്ങനെയാണ് ആ ശാസ്ത്രത്തിൽ പറയുന്നത്, ഏത് എന്താണ്, ആഭാസം എന്താണ്, പക്ഷം എന്താണ്, സാധ്യം എന്താണ്, ഉപാധി എന്താണ്, അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കും. അപ്പോൾ അവിടെ ചിന്തിക്കുകയാണ്, ഇതെന്തോ ഒരു യോഗിയുടെ വെളിപ്പെടുത്തലാണ്, ഇതിനകത്ത് വേറെ എന്താ. അല്ല, അതിൽ നമുക്ക് അങ്ങനെയൊന്നും വരുന്നില്ല. ഈ നമ്മുടെ ഈ അമ്മുമ്മ കഥകളിൽ നമ്മളിങ്ങനെയുള്ള കഥകളിൽ അങ്ങനെ പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ബാലമംഗളം വായിച്ചാല് ഒരുപാട് കഥകൾ അതിനകത്തുണ്ട്. ഈ കഥകളകത്ത് വായിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും മാന്ത്രിക ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രശ്നമാണ്, അത് ആ കഥയ്ക്കകത്ത് അതൊന്നും ഉള്ളതല്ല. നമുക്ക് എല്ലാത്തിലും ഒന്ന് തന്നെയാണ് ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യാകരണവും തർക്കവും ഒന്നാണെന്നാണോ? ആ പിന്നെ നമുക്ക് അദ്വൈതം എന്ന് പറയുന്നത് ആ പറയുന്ന ഗ്രന്ഥത്തിൽ അദ്വൈതം എഴുതിയിട്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ. അത് പറഞ്ഞ വിശിഷ്ടാദ്വൈതം എടുത്ത് നിങ്ങൾ വായിച്ചിട്ട് ഗീതയ്ക്ക് വിശിഷ്ടാദ്വൈത വ്യാഖ്യാനമുണ്ട്, അത് വായിച്ചിട്ട് അത് അദ്വൈതം എന്ന് പറഞ്ഞാൽ അത് എഴുതിയാൽ സംബന്ധിച്ച് തരുമോ? നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയോ? അദ്വൈതം കൊണ്ടെങ്ങനെ വിമർശിക്കാൻ പറ്റും? അദ്വൈതം കൊണ്ടെങ്ങനെ മറ്റു ശാസ്ത്രങ്ങൾ വിമർശിക്കുന്നത്? അദ്വൈതം കൊണ്ട് എന്താണ് ചെയ്യുന്നത്? അദ്വൈതത്തിൽ എങ്ങനെ എന്ന് വെച്ചാൽ അദ്വൈതത്തെ ഒരാൾ പറയുമ്പം അദ്വൈതത്തിനെതിരായ ഒരു ചോദ്യം വന്നാൽ അതിന് സമാനം പറയും. സ്വാഭാവികമാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും ശരി എതിരായ ചോദ്യം വന്നാൽ സമാനം പറയും. ചോദ്യം ചോദിക്കാമല്ലോ ആർക്കും, അതിന് സമാനം പറയും. അതിനെന്താ കുഴപ്പം? എല്ലാത്തിലും ഏകമായി ഒന്ന് എന്ന് പറയുന്നത് അദ്വൈതി പറയുന്ന രീതി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും പോലെ അല്ല മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിലും ഒന്നെന്ന് പറഞ്ഞാൽ ഈ പൊട്ട കഥകളൊക്കെ സത്യം എന്നല്ല എന്റെ അർത്ഥം. നമുക്ക് ഈ ആത്മാവിനെ കുറിച്ചല്ലേ വിശിഷ്ടാദ്വൈതിയും അദ്വൈതിയും പറയുന്നത്? രണ്ടുപേരും ഒരു ആത്മാവിനെ കുറിച്ചാണോ പറയുന്നത്? താർക്കികനും ആത്മാവിനെ കുറിച്ച് പറയുന്നില്ലേ? സാങ്കേനും ആത്മാവിനെ കുറിച്ച് പറയുന്നത്? ഇതൊക്കെ ഒരാത്മാവെന്നാണോ പറയുന്നത് അവര്? അദ്വൈതത്തെ ആര് സ്വീകരിക്കുന്നു? സാങ്കി സ്വീകരിക്കുന്നു. പിന്നെ ആരാ സ്വീകരിക്കുന്നത്? അങ്ങനെ സ്വീകരിക്കുന്നവർ പറയും ഇതിലെല്ലാത്തിലും ഒരു അദ്വൈതമാണ് പറയുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? അങ്ങനെ പറയുന്നതാണ്. ഇപ്പൊ ശങ്കരാചാര്യ തന്നെ എടുക്കുക, ശങ്കരാചാര്യ പറയുന്നുണ്ടോ സാങ്കേനും യോഗിയും ഇവരെല്ലാവരും ഒരു അദ്വൈതമാണ് പറയുന്നതെന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? പിന്നെ നമ്മളെന്തിനാ പറയാ? നമുക്കെങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ പറയും? നമ്മൾ അവരുടെ ശാസ്ത്രമല്ലേ പഠിക്കുന്നത്? ശങ്കരാചാര്യ ഒന്ന് സാങ്കേൻ അദ്വൈതമല്ല, യോഗി അദ്വൈതമല്ല, താർക്കികൻ അദ്വൈതിയല്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെങ്ങനെ പറയും? ഇതിലൊക്കെ ആത്മാവെന്നൊരു ശബ്ദം വന്ന അതുകൊണ്ട് തന്നെ അദ്വൈതം നമ്മളെന്തടിസ്ഥാനത്തിൽ പറയും? അങ്ങനെ പറയുന്നു. അദ്വൈതത്തെ ആവിഷ്കരിച്ച ശങ്കരാചാര്യ അത് പറയുന്നില്ല. പിന്നെ നമ്മളെങ്ങനെ പറയുന്നതിലുള്ള ഒരു അദ്വൈതമാണോ? അത് ശങ്കരാചാര്യ അങ്ങനെ പറയുന്നില്ലല്ലോ. പിന്നെ വേറെ ഏത് ഗുരുവിന്റെ കാര്യമാണ് പറയുന്നത്? ശ്രീനാരായണ പറഞ്ഞ സാങ്കേയവും യോഗവും തർക്കവും എല്ലാം നമുക്ക് അദ്വൈതം എന്താണെന്ന് പറയുന്നത് അതിന്റെ അർത്ഥം സാങ്കേയവും യോഗവും അദ്വൈതവും എന്നാണോ പറയുന്നത് നാരായണ ഗുരു? പിന്നെ നമ്മൾ പിന്നെ ഏത് അദ്വൈതമാണ് പറയുന്നത്? അവർ പറയുന്ന അദ്വൈതം അല്ലേ? നമുക്ക് സ്വന്തമായ അദ്വൈതം ഉണ്ടാവും. ആത്മാവിനെ കുറിച്ചാണല്ലോ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. താർക്കികനും പറയുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് അദ്വൈതമാണോ? പിന്നെന്താ ഈ പിന്നെ ഏത് അദ്വൈതത്തെ കുറിച്ചാണ് ഈ പറയുന്നത്? ആരുടെ അദ്വൈതം? സ്വന്തമായ അദ്വൈതം പിന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? പിന്നെ ഏത് അദ്വൈതത്തെ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ ഇതെല്ലാം ഒന്നാണെന്ന്. പിന്നെ അദ്വൈതത്തെ സ്വീകരിച്ചിട്ട് ഞാൻ പറഞ്ഞോ സാങ്കേനും യോഗിയും ഒരു അദ്വൈതമാണ് പറയുന്നത്? പിന്നെ ഈ പറയുന്ന എവിടുന്ന് വന്നു? എവിടുന്നാ ഈ ചിന്താഗതി വന്നത്? പിന്നെന്താ പറയുന്നത്? അതിനെന്താ സംശയം? ഇതുവരെ അത് മനസ്സിലായില്ലേ? അതിന്റെ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഗുരുദേവന്റെ അദ്വൈതം മനസ്സിലാക്കുന്നതിനും ചിന്തിക്കാനും ചിന്തിക്കുന്നതിനും തെറ്റുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞല്ലേ പിന്നെ ചോദ്യത്തിന് പ്രസക്തിയോ? നമുക്ക് രാമായണത്തിൽ അദ്വൈതം ഉണ്ടെങ്കിൽ അത് രാമായണത്തെ എഴുതി വെക്കണ്ടേ? രാമായണം വായിച്ചു നോക്കിയോ? പിന്നെ എങ്ങനെ മനസ്സിലായത് ഈ അദ്വൈതം ഉണ്ടെന്ന്? നമുക്ക് ദേവനും ദേവിയെയും കുറിച്ച് പറയുന്നത് ഒരുപാട് ശാസ്ത്രങ്ങൾ ഒരുപാട് ദേവനെയും ദേവിയെയും കുറിച്ചൊക്കെ പറയുന്നു. അത് മനസ്സിലായി. അതുകൊണ്ട് രാമായണത്തെ അദ്വൈതം ഉണ്ടെന്ന് എങ്ങനെയാ പറയുന്നത്? അതില്ലാതെ അറി എഴുതാതെ നമുക്ക് ഈ കാണണമെങ്കിൽ അതിലെഴുതിയിരിക്കണം വേണ്ടേ? രാമായണത്തിൽ നിങ്ങൾക്ക് അദ്വൈതം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ രാമായണത്തെ അദ്വൈതം എഴുതണ്ടേ? വേണോ വേണ്ടേ? അത് ഈ അദ്വൈതം പറഞ്ഞിട്ടുണ്ടോ രാമായണത്തിൽ? രാമായണം വായിച്ചിട്ടുണ്ടോ? വാൽമീകി രാമായണം മൊത്തം വായിച്ച? ഞാൻ ചോദിക്കുന്ന അതിന്റെ കാര്യം ഉണ്ടല്ലോ. വാൽമീകി രാമായണത്തിനല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അതിനകത്ത് അദ്വൈതം ഉണ്ടോ? അത് വായിച്ചിട്ടുണ്ടോ? വായിക്കാതെ എങ്ങനെ പറയാൻ പറ്റും അതിനകത്ത് അദ്വൈതം ഉണ്ടെന്നോ ദ്വൈതം ഉണ്ടെന്നോ എന്തെങ്കിലും ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതാദ്യം വായിച്ചു പോകണം. അതിനകത്ത് അദ്വൈതമില്ല. സ്വയം വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ച ഒരാൾ പറഞ്ഞത് വിശ്വസിക്കേണ്ടി വരും. അതിനകത്ത് അദ്വൈതമില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് വാൽമീകി രാമായണമാണ്. അതിനകത്ത് അദ്വൈതം പറയുന്നില്ല. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് വായിച്ചിട്ട് പറയും. ഇനി ആർക്കെങ്കിലും അത് വായിച്ചിട്ട് ഇതിനകത്ത് അദ്വൈതം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അദ്വൈതം മനസ്സിലാക്കിയിട്ടില്ല. എഴുത്തച്ഛൻ രാമായണം വായിച്ചു കഴിഞ്ഞാൽ അത് അദ്വൈതം ഇടയ്ക്കിടയ്ക്ക് വരും. എഴുത്തച്ഛൻ രാമായണം അതുണ്ട്. വാൽമീകി രാമായണത്തിൽ അതില്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന വാൽമീകി രാമായണം പ്രശ്നം എന്താ? അതെനിക്ക് ഇതുവരെ മനസ്സിലായില്ല എന്താ പ്രശ്നം. പിന്നെ അതന്നെ ആ പറഞ്ഞതിപ്പോ ഈ ആ ചിന്തിച്ചതിന് ഇത്രയേ ഉള്ളു കാര്യം. രാമായണത്തെ അദ്വൈതം അല്ലേ? അല്ല, അതിനകത്തില്ല. അത് പിന്നെ ചിന്തി പിന്നെ വായിച്ചിട്ടുള്ള ഞാൻ വായിച്ചിട്ടില്ല. ആ പറയുന്നത് ഇപ്പൊ ഭഗവത്ഗീത അല്ലേ? ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകളെല്ലാം അതേ വാക്കുകൾ തന്നെയാണ് ആര് വായിച്ചത്? രാമാനുജനും ആര് ശങ്കരാചാര്യ പറഞ്ഞ അതേ അദ്വൈതമുണ്ട്. രാമാനുജൻ പറഞ്ഞില്ല എന്ന് മനസ്സിലായി. ഒരേ പുസ്തകത്തിൽ അത് തന്നെ അവർ മനസ്സിലാക്കുന്ന രണ്ട് രീതി. ഒരു പുസ്തകത്തിൽ തന്നെ ആ അപ്പൊ ഇപ്പൊ രാമായണവും അല്ല ഞാൻ പറയുന്നതാണ്. ഇപ്പൊ രാമായണവും നമ്മളെ രാമായണവും അല്ലെങ്കിൽ മഹാഭാരതവും ഒക്കെ വെച്ചിട്ട് ഇതിലുള്ള ചില പേരുകളിൽ സാദൃശ്യമുണ്ട്, അതുകൊണ്ട് ഇതിലൊക്കെ അദ്വൈതം ഉണ്ടെന്ന് പറയുന്ന അദ്വൈതം അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും പേരിൽ സാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്വൈതം വരത്തില്ല. അങ്ങനെയല്ല അദ്വൈതത്തെ മനസ്സിലാക്കുന്നതും. അങ്ങനെ ആരും അദ്വൈതത്തെ വ്യാഖ്യാനിച്ചിട്ടില്ല. എങ്ങനെ? അതിലും പേരുണ്ട്, ഇതിലും പേരുണ്ട്, അതിൽ സാദൃശ്യമുണ്ട്. ഇത് ഒരു പുസ്തകത്തിൽ തന്നെ അദ്വൈതം ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന സ്ഥലമാണ് ഇവിടെ. ഇപ്പൊ രണ്ടോ മൂന്നോ പുസ്തകങ്ങളിൽ പേരിൽ സാദൃശ്യമുള്ളതുകൊണ്ട് അദ്വൈതം ഉണ്ടെന്നൊക്കെ പറയുന്നത് വലിയ അബദ്ധമാണ്. അങ്ങനെയൊന്നും നമുക്ക് ഒരിടത്തും പറയാൻ പറ്റില്ല. പിന്നെന്താ പറഞ്ഞത്? ആ ഒന്നേത് അദ്വൈതം എന്നാണോ പറയുന്നത്? അതേ തന്നെ, അത് അദ്വൈതമാണെന്നാണോ പറയുന്നത്? ചോദിച്ചതിന് ഉത്തരം പറ. ഇതൊക്കെ സാദൃശ്യമുള്ളത് കൊണ്ട് അതിലെല്ലാം പറയുന്ന ഒന്നാണ്. അത് അദ്വൈതമാണെന്നാണോ പറയുന്നത്? അദ്വൈതമാണെന്നാണ് പറയുന്നത്. അത് തന്നെ ഞാനും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ സാദൃശ്യമുള്ളത് കൊണ്ട് ഇതിലൊക്കെ അദ്വൈതം എന്ന് പറയുന്നത്, അങ്ങനെയല്ല അദ്വൈതത്തെ മനസ്സിലാക്കുന്നതും അദ്വൈതത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. കുറെ വാക്കുകളോ അല്ലെങ്കിൽ കുറെ കഥാപാത്രങ്ങളോ സാദൃശ്യമുണ്ടെന്ന് വിചാരിച്ച് അദ്വൈതം വരുന്നില്ല. അങ്ങനെ അദ്വൈതത്തെ ആരും വ്യാഖ്യാനിച്ചിട്ടില്ല. അങ്ങനെ അദ്വൈതത്തെ മനസ്സിലാക്കാനും പറ്റത്തില്ല. അങ്ങനെയല്ല അദ്വൈതത്തെ മനസ്സിലാക്കുന്നു. ഇനി അദ്വൈതത്തിന് നമ്മൾ പുതിയതായ ഒരു എന്താണ് നിർവചനമോ കണ്ടെത്തലാണെങ്കിൽ നമ്മളത് നമ്മൾ സ്വന്തമായിട്ട് ഇനി അതിനെ എന്ത് ചെയ്യണം? എഴുതി ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. ഞാൻ അദ്വൈതത്തെ ഇങ്ങനെയാണ്, അത് സ്വന്തം അദ്വൈതമാണ്. ഈ അധ്യാരോപം അപവാദം എന്നൊക്കെ പറയുന്ന അദ്വൈതമല്ല അത്. ഈ നമ്മുടെ മനസ്സിലെന്തെങ്കിലും അദ്വൈതത്തെക്കുറിച്ച് സങ്കല്പം ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞു വരുന്ന അദ്വൈതമല്ല. അതിങ്ങനെ സാദൃശ്യം കൊണ്ട് കണ്ടെത്തുന്നതല്ല. അതിന് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്വൈതത്തിന് പുതിയ വ്യാഖ്യാനം വേണ്ടി വരും. നമ്മളിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഗ്രന്ഥങ്ങൾ അതിലെന്താണോ എഴുതിയിരിക്കുന്നത് അതേപടി വിശദീകരിക്കുന്നു, മനസ്സിലാക്കി വിശദീകരിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിലില്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നു, ഉള്ള കാര്യത്തെ നിഷേധിക്കുക. ഇത് രണ്ടുമല്ല ചെയ്യുന്നത്. ഇപ്പൊ രാമായണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാമായണത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് അത് അതുപോലെ പറയും. ഒന്നും കൂട്ടിച്ചേർക്കാനുമില്ല, ഒന്നും കുറയ്ക്കാനുമില്ല. രാമൻ സീത ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്, നമ്മൾ അങ്ങനെ പറയും. യോഗത്തിന്റെ സമാധി അവസ്ഥയിൽ മനസ്സിനെ നമുക്ക് അത് അവിടെ പറയണ്ടേ. യോഗത്തില് സമാധി അവസ്ഥയിലും മനസ്സിനെ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് യോഗശാസ്ത്രത്തിലാണ്. ശങ്കരാചാര്യ പോലും അത് അംഗീകരിക്കാത്ത കാര്യം മനസ്സിലായോ? ആ പറയുന്ന യോഗികളുടെ ഒരു അഭിപ്രായമാണ് അങ്ങനെയൊക്കെ എന്നുള്ളത്. അത് ഇല്ലാത്തടത്തൊക്കെ അത് നമ്മളങ്ങനെ കുത്തി കയറ്റും. ശരി, അത് ഞാനും ഈ കേട്ടതിന് മനസ്സിലാക്കി ഞാനും അങ്ങോട്ട് അറിയിച്ചെന്നേ ഉള്ളൂ. നമ്മൾ രണ്ടിനും ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുക തന്നെ. അത് തന്നെ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ കാര്യം തന്നെയാണ്. അത് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മനസ്സിലായോ? എന്നെ അറിയിക്കാൻ ശ്രമിക്കും, ഞാനും അറിയിക്കും. എനിക്കും ഉണ്ടായിരിക്കാൻ പറ്റും. അപ്പൊ ഈ അറിയിപ്പില് ഏത്? അത് എപ്പോഴും ചിന്തയെ സംബന്ധിച്ച, ചിന്തയെ സംബന്ധിച്ചുള്ള തെറ്റ് ശരി അവനവൻ തന്നെ തീരുമാനിക്കണം. ഇപ്പൊ ഞാൻ പറയണം അത് പിന്നെ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ നിന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അത് ശരിയാണെന്ന്. അപ്പൊ നമുക്ക് ആശയക്കുഴപ്പം വരും. അതുകൊണ്ട് അത് തന്നെ അപ്പൊ നമ്മള് തീരുമാനിക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, കെമിസ്ട്രിയും ഫിസിക്സും രണ്ട് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ച രണ്ടു ഒന്നാവും. ആ അതുപോലെ തന്നെ എല്ലാം വ്യത്യസ്തമല്ല, അതിന് ഒരുപാട് സാമ്യതകളുണ്ട്. നോക്കിപ്പോ കെമിസ്ട്രിയിലും ഫിസിക്സിലും പഠിച്ചാലേ രണ്ടിലും ആറ്റമിനെ കുറിച്ച് പഠിക്കും. ഒരേ ആറ്റമിനെ കുറിച്ച് തന്നെ പഠിക്കും. ന്യൂക്ലിയസ്, ആറ്റം, ഇതൊക്കെ രണ്ടിലും പഠിക്കും എന്ന് വിചാരിച്ച് അത് രണ്ടു ഒരു വിഷയമല്ല, രണ്ടു രണ്ട് വിഷയമാണ്. സാമ്യത ഉണ്ടെന്ന് വിചാരിച്ച് രണ്ടും ഒന്നാവത്തില്ല. മനസ്സിലായോ? പട്ടിയും കുറുക്കനെയും കണ്ട ഒരുപോലെ ഇരിക്കും എന്ന് വിചാരിച്ച് രണ്ടും ഒന്നാവും. അത് ഇപ്പൊ അതിൽ രണ്ടിലുമല്ല. ഇപ്പൊ അതിന് നമുക്ക് പുസ്തകം പഠിക്കണ്ട, ഈ ഇരിക്കുന്ന മൊബൈലിലും പുസ്തകത്തിലും ഒക്കെ ഇരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെ. ആ അതിപ്പോ അതിലാർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണോ? പിന്നെന്താ? അതൊക്കെ തന്നെയാണ്. കഥയിലെ ഏത് ആത്മാവ്? ആ പുസ്തകത്തിലാണോ? പിന്നെ നമുക്ക് ഈ പറയുന്നതേ ഈ ആശയക്കുഴപ്പം നമുക്ക് ഈ നമ്മുടെ മലയാളത്തിലെ രാമായണ തത്വം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, വായിച്ചിട്ടുണ്ട്? ജ്ഞാനാനന്ദ സരസ്വതി എന്ന് പറയുന്ന ഒരാളാണ് രാമായണത്തിൽ. അപ്പൊ രാമായണത്തിൽ കഥയേ ഇല്ല, മനസ്സിലായോ? രാമായണം എന്ന് പറയുന്നതിന് കഥയേ ഇല്ല. അത് പലരും എഴുതിയിട്ടുണ്ട്, ഞാൻ ഒരു പുസ്തകം ഉദാഹരണമായി പറഞ്ഞതാണ്. ഇപ്പോ രാമൻ, പിന്നെ സീത, പിന്നെ ലക്ഷ്മണൻ. ലക്ഷ്മണൻ എന്ന് വെച്ചാൽ ജീവാത്മാവ്, രാമൻ എന്ന് വെച്ചാൽ പരമാത്മാവ്, സീത എന്ന് പറഞ്ഞാൽ മായ. ഈ മൂന്ന് കാര്യങ്ങളും വെച്ചുകൊണ്ട് രാമായണം മുഴുവൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്റെ പേരാണ് രാമായണ തത്വം. മനസ്സിലായോ? ഇവിടെ ആ ലൈബ്രറിയിൽ പോകണം. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് പിന്നെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ മനസ്സിലായോ? ഇന്നിപ്പോ ആരെഴുതിയിരിക്കുന്ന കഥയെടുത്തിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കും? രാമായണം തന്നെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ബാലമംഗളത്തിലെ ഒരു കഥയെടുത്തിട്ട്, ഏതെങ്കിലും ഒരു കഥയെടുത്തിട്ട് അതിൽ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ഒരാളെ പരമാത്മാവും ഒരാള് ജീവാത്മാവും ഒരാള് മായയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. അതൊക്കെ നമ്മുടെ ഒരു തമാശ. അല്ലെങ്കിൽ നമ്മൾക്ക് കവിതയോ കഥയോ എഴുതുന്ന പോലെ ഒരു രസം, അങ്ങനെ ചിന്തിക്കാം. പ്രശ്നം അതല്ല. ഈ എഴുതി വെച്ച ആ പുസ്തകം ഒരു പുസ്തകമാണ്. മനസ്സിലായി? ആ ഇപ്പോ കാളിദാസന്റെ ഒരു കൃതി, ഒരു സാഹിത്യം, ഒരാള് അത് വച്ചിട്ട് ഫിസിക്സ് പഠിക്കാൻ പോവുകയാണ്. പറ്റൂ? അതിലെഴുതിയിരിക്കുന്ന കഥകളെ അതിലുണ്ടോ? അത് വെച്ച് നമുക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റും. ഫിസിക്സ് പഠിക്കണം, ഈ ഫിസിക്സിന്റെ പുസ്തകം തന്നെ എടുത്ത് പഠിക്കണം. അപ്പൊ ഈ അമ്മുമ്മ കഥകൾ എന്ന് പറയുന്നത് അത് കഥയാണ്. അതിൽ നിന്ന് ആ കഥ മനസ്സിലാക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ പിന്നെ ജാതിയും മതവും ഒക്കെ എവിടെ നിന്ന് വന്നു? അതൊക്കെ അതിലുള്ളതാണ്, ആ കഥയോടൊപ്പം ചേർത്തിരിക്കുന്നതാണ്. അപ്പൊ ആ കഥയിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടോ, ജാതിയോ മതമോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കണം. അതും നമുക്ക് മനസ്സിലാവും. ഇനി രാമായണത്തിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ശരി, അത് ഏത് സന്ദർഭത്തിലാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത്? അപ്പൊ അതിനെ എടുക്കണം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കണം. ഫ്ലൈറ്റ് ഫാന്റസി എന്നാണ് ഇതിനൊക്കെ പറയുന്നത്. നമ്മൾ ഭാവനാലോകത്തിൽ എവിടെയൊക്കെ സഞ്ചരിക്കും, എന്നിട്ട് നമ്മുടെ ഭാവനകളൊക്കെ സത്യമാണെന്ന് നമ്മൾ ധരിക്കും. പിന്നെ ഇതിനൊക്കെ ഈ തത്വപരമായി വ്യാഖ്യാനിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാമായണത്തെ കുറിച്ച് ഒരുപാട് ഞാനീ പറയുന്ന പോലെ ഒരുപാട് ചോദ്യങ്ങൾ വരും. എന്തിന് ഭാര്യയെ ഒളിച്ചെന്ന് കൊന്നു, എന്തിന് സീത ഉപേക്ഷിച്ചു, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പം ഇന്നത്തെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഏതെന്നും മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ തെറ്റെന്ന് പറയേണ്ടി വരും. ആ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാമൻ, അങ്ങനെയുള്ള രാമൻ എങ്ങനെ ആരാധ്യനാകും, ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ ന്യായീകരണം കാരണം അതിനെ ന്യായീകരിക്കുന്നവർ. അപ്പോൾ ഈ കഥയെ പൂർണ്ണമായിട്ടും വിട്ടിട്ട് അദ്വൈതമോ ഇഷ്ടാദ്വൈതമോ എന്തെങ്കിലും തത്വങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തത്വമാണെന്ന് പറയും, കഥയല്ലെന്ന് പറയും. ഇപ്പൊ എഴുതിയവരുദ്ദേശിച്ചിരിക്കുന്നതൊന്നുമില്ല. അവര് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? അന്നത്തെ ഈ വ്യവസ്ഥ നടപ്പിലാക്കാനും രാജാവിന്റെ ഭരണം സുഗമമാക്കാനും പുരോഹിതന് സ്ഥാനം കിട്ടാനും എഴുതി വെച്ചാണ് കഥകൾ. അപ്പൊ എവിടെയാണോ നമ്മൾക്ക് അതിന് ന്യായീകരണം കിട്ടാതെ വരുമ്പോഴാണ് തത്വത്തിലേക്ക് പോകുന്നത്. അങ്ങനെ നമുക്കിപ്പോ അങ്ങനെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, രാമായണ തത്വം പലരും എഴുതിയിട്ടുണ്ട്. അതൊക്കെ എഴുതും മാത്രം. ആ അതൊക്കെ അങ്ങനെയൊക്കെ എഴുതും. അതൊക്കെ ഓരോരുത്തരുടെ ഭാവന, അതൊക്കെ ഓരോ അത് എല്ലാത്തിനും കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ അങ്ങനെ അതിനെന്താ പ്രയാസം? യോഗശാസ്ത്രത്തിൽ പറയുന്ന അത്ര വലിയ ആനക്കാര്യം വല്ലതായി പറയുന്നു. ആർക്കും അതൊക്കെ ആർക്കും ചിന്തിക്കാൻ പറയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. യോഗശാസ്ത്രത്തിൽ എന്താ അതില് റിസർച്ച് നടത്തി പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അതിന് ആർക്കും മനസ്സിലാക്കാന്നുള്ള കാര്യങ്ങളത് നിങ്ങൾ യോഗശാസ്ത്രം അപ്പൊ ഈ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? പിന്നെ അതീ പറയുന്ന ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന സംസ്കൃതം അറിയാത്തതിന്റെ പ്രശ്നമേ കാണും. എനിക്ക് ആർക്കും മനസ്സിലാക്കാന്നുള്ള കാര്യങ്ങൾ വേറൊന്നുമില്ല. പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം എടുത്ത് എഴുതിയിരിക്കുന്ന വായിച്ചാൽ മനസ്സിലാക്കാനെന്താ പ്രയാസം? അതിലെന്തോ നിഗൂഢതകൾ ഉണ്ടെന്ന് നമ്മളിങ്ങനെ ഈ സാമീപ്യം സാമീപ്യം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയില്ല. കുറെ നേരം കൊണ്ടേ പറയും. ഞാൻ ചോദിക്കുന്ന പറയുമ്പോൾ അതല്ലാന്നും പറയും, ഇന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ലെന്നും പറയും, വീണ്ടും പറയും സാമീപ്യം. അതെന്താ മനസ്സിരിക്കുന്ന എന്താണ്? ഇന്നതാണോ എന്നെടുത്ത് ചോദിക്കുമ്പോൾ പറയും അതല്ല. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ആ സാമീപ്യം അതിന്റെ സാദൃശ്യം കൊണ്ടാണ് അദ്വൈതത്തെ കണ്ടെത്തിയെന്നൊക്കെ ചോദിക്കുന്നു. എന്താ സാദൃശ്യം? ഇതിലെല്ലാത്തിനും പറയുന്നു, ഈ പുരാണങ്ങളിലെല്ലാം പറയുന്നത് ദേവന്മാരെ കുറിച്ചും ദേവിമാരെ കുറിച്ചും ഇങ്ങനെയുള്ള ഈ അതെ അങ്ങനെ ശരീരത്തിൽ പരമാത്മാവ് ഉണ്ടെന്നാണ് എല്ലാ പുരാണങ്ങളിലും പറയുന്നത്. അത് കൂടുതൽ ചിന്തിക്കാൻ തിരിക്കുന്നു. അത് പുരാണങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണം, എന്താ കുഴപ്പം? പുരാണങ്ങളിലെവിടെ? പുരാണങ്ങളിൽ യോഗശാസ്ത്രത്തിൽ മാത്രമല്ല പറയുന്നത്, പുരാണങ്ങളിലും പറയുന്നുണ്ട്. എന്താണ്? നമ്മുടെ എഴുത്തച്ഛന്റെ രാമായണത്തിലും ഉണ്ട്, യോഗം ഒരുപാട് അത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞത് സ്വീകരിക്കണം. അതിന് എന്താ കുഴപ്പം? ആരായും തടസ്സം നിൽക്കില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഉണ്ടാവില്ല, കഥയിൽ ഉണ്ടാവും, വാസ്തവത്തിൽ ഉണ്ടാവത്തില്ല. കഥയിലുണ്ടാവും. ആ അപ്പൊ തത്വം അതീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം. രാമായണത്തിൽ അങ്ങനെ ഒരു തത്വം പറയുന്നുണ്ടെങ്കിൽ എടുക്കണം. അങ്ങനെ ഒരു തത്വം രാമായണത്തിൽ പറയുന്നുണ്ടോ? ആ പിന്നെ എന്തിനാ ആരാ എടുക്കുന്നത്? എടുക്കാനുള്ള ബാധ്യത എന്തോന്നു? അല്ലാത്തതുകൊണ്ട് അതിനെ കഥയായിട്ട് അംഗീകരിക്കും. കഥയായിട്ട് അംഗീകരിക്കും, രസകരമായി കേട്ടിരിക്കാൻ പറ്റിയ കഥ. അതിൽ പിന്നെ വേറെ എന്തുള്ളത്, ബാക്കി എന്തൊക്കെ പറയുന്നു അത് മനസ്സിലാക്കണം. അത് ഈ പറയുന്ന കാര്യം മനസ്സിലാക്കി, ഇത് പറയാത്ത കാര്യം അതി ഉണ്ടെന്ന് നമ്മൾ വാശി പിടിക്കാൻ പോകുന്ന ആർക്ക് വേണ്ടി? അത് ഈ നമുക്കിപ്പോ പറ്റുന്ന പ്രശ്നം എന്താ? പറയുന്ന കാര്യത്തെ സ്വീകരിക്കാൻ പറ്റില്ല, തള്ളിക്കളയണം. നോക്ക, അതിൽ സ്വീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ രാമൻ പറയുന്നു, സീതയോട് പറയുന്നു, ഞാൻ ബ്രാഹ്മണന് വേണ്ടി നിന്നെ ഉപേക്ഷിക്കും. അത് സ്വീകരിക്കണം. ഞാൻ ജീവിക്കുന്നത് ബ്രാഹ്മണന് വേണ്ടിയിട്ടാണ്, ബ്രാഹ്മണനും പശുവിനും വേണ്ടി ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു. അത് സ്വീകരിക്കാനാണ് അത് എഴുതിയിരിക്കുന്നത്, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താ സ്വീകരിക്കാത്തത്? അത് എഴുതിയിരിക്കുന്നതൊന്നും സ്വീകരിക്കാൻ വയ്യ. ഇല്ലാത്ത കാര്യങ്ങൾ പിന്നെ നമ്മൾ സങ്കല്പത്തെ കണ്ടിട്ട് സ്വീകരിക്കാൻ എന്തിനാ പോകുന്നു? ഈ പറഞ്ഞത് സ്വീകരിക്കും. ഒരു മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണന് വേണ്ടി അതും ഇപ്പൊ ഈ പറയുന്നതായിട്ട് എന്താ പറയുന്നത്? രാമായണം വിട്ട നമുക്ക് നമ്മളൊരു വിഷയം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അത് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകരുത്. ഈ രാമായണത്തിന്റെ കാര്യം പറ. രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ് എന്ത്? സീതയോട് പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണന് വേണ്ടി ഞാൻ നിന്നെ ഉപേക്ഷിക്കും, പശുവിന് വേണ്ടി നിന്നെ ഉപേക്ഷിക്കും. അപ്പൊ മനുഷ്യൻ രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ബ്രാഹ്മണന് വേണ്ടിയും പശുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്വന്തം ഭാര്യ വേണമെങ്കിലും ഉപേക്ഷിക്കണം. ഇത് രാമായണത്തിൽ നേരിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് മനസ്സിലാവുമോ വായിച്ച? അത് ബ്രാഹ്മണൻ എന്ന് പറയുന്നതും പശു എന്ന് പറഞ്ഞാലും സംസ്കൃതം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. മലയാളത്തിലാണെങ്കിൽ ശരി. ബ്രഹ്മത്തെ ബ്രാഹ്മണ ജാതി എന്ന് അതി പറയുന്നത്, ജാതിയായിട്ടാണ് അതി പറയുന്നത്, എടുക്കുന്നതല്ല. അതി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണൻ എന്ന് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു. പശു എന്ന് പറയുന്നത് കാളയുടെ പുത്രി എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അതവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്തോ? ഇത് പറയാത്ത കാര്യം എന്തിനാ എടുക്കുന്നു? അതെങ്ങനെ സംബന്ധം വരുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്ന പശു എന്ന് പറയുന്നത് എന്താണോ, കാളയുടെ മകളെയാണ് പശു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പിന്നെ അവിടെയുള്ള അർത്ഥം എന്തിനാ കളയുന്നത്? നമുക്ക് അതവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എടുക്കാൻ പറ്റൂ. ആ പിന്നെ പറയാത്ത എന്തിനെടുക്കണം? ചിന്തിക്കുന്ന കാട് കയറി ചിന്തിക്കാൻ പാടില്ല. ചിന്തിക്കണം. ചിന്തിക്കുന്നതിന് ഒരു മെത്തഡോളജി വേണം, എന്ന് വെച്ചാൽ ഒരു രീതി വേണം. കാട് കയറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി എന്ന് അറിയാൻ പറ്റില്ല. എങ്ങനെ വീണ്ടും പഴയ സ്ഥലത്തെത്തിയ നമുക്ക് അദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഒന്നാണോ? ആ വെവ്വേറാണ്, ഇതല്ലേ തുടങ്ങിയത്. അദ്വൈതം രാമായണത്തിൽ ഇല്ലാന്ന് പറഞ്ഞില്ലേ? അത് ഈ അദ്വൈതം എഴുതിയിട്ടില്ല, അത് ആദ്യമേ പറഞ്ഞില്ലേ? രാമായണം വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് വായിച്ച് ഞാൻ പറഞ്ഞത്. അത് ഈ അദ്വൈതം ഇല്ല. അദ്വൈതത്തെ അതി ചിന്തിക്കണമെങ്കിൽ അത് അതി പറയണം. പറഞ്ഞാൽ ചിന്തിക്കാം. ഞാൻ പറഞ്ഞില്ലേ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ അദ്വൈതമുണ്ട്, ചിന്തിക്കാം, എന്താ കുഴപ്പം? ഇല്ലാത്തടത്തും ചിന്തിക്കണമെന്ന് എന്തിനാ വാശി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശിഷ്ടാദ്വൈതം എടുത്ത് വെച്ചിട്ട് അത് അദ്വൈതം എന്ന് പറയും, അവരംഗീകരിക്കും. എന്ത് ദോഷം? അതില്ല, ഇല്ലാത്തതിലെന്താ ദോഷം? അദ്വൈതം അതില്ല, അതിനാർക്ക് ദോഷം? രാമായണത്തിന് ദോഷം, അദ്വൈതത്തിന് ദോഷം. അതിനെന്താ അദ്വൈതത്തിനെന്താ ദോഷം? അദ്വൈതം പറയുന്നത് ഭാഷ്യകാരൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ രാമായണത്തിൽ അദ്വൈതമാണ് പറയുന്നതെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ആരെങ്കിലും പറയോ അദ്വൈതത്തിന് ദോഷമുണ്ടോ? ആർക്ക്? അദ്വൈതം എന്തിനാ സ്ഥാപിക്കാൻ പോകുന്നത്? അങ്ങനെയാണ് അദ്വൈതം സ്ഥാപിച്ചിരിക്കുന്നത്. പാഠ്യകാരെങ്ങനെ അദ്വൈതം സ്ഥാപിച്ചിരിക്കുന്നു? അതിനിട്ട് അത് രാമായണം പറഞ്ഞിട്ടാണോ സ്ഥാപിച്ചിരിക്കുന്നത്? പിന്നെന്താ ഇപ്പോ വേറെ ആർക്കാ ഈ നിർബന്ധം? ഏത്? അല്ല, ചിന്തിക്കുക എന്ന് പറയുന്നത് വീണ്ടും പഴയ സ്ഥലത്തെത്തി. എന്താ മുമ്പോട്ട് പോകത്ത്? ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇരുട്ട വെളുത്ത സംസാരിച്ചാലും കറങ്ങി കറങ്ങി കറങ്ങി ഇതെന്താണ് ചെക്കിന്റെ ചോട്ടിൽ കെട്ടിയിരിക്കുന്ന ആ കാളെ പോലെ ആയിപ്പോവും, ഒരു പ്രയോജനമില്ലാതായിപ്പോവും. ആര് ചിന്തിക്കും? ഇല്ലാത്ത ചിന്തിക്കുന്ന എന്തിന്? അതില്ലാത്ത എന്തിനാ ചിന്തിക്കാൻ പോകും? കഥാപാത്രമുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. അതില്ലാത്ത അദ്വൈതം എന്തിനാ ചിന്തിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നു. ഒന്നിലില്ല. അങ്ങനെ നമ്മൾ അദ്വൈതം ചിന്തിക്കുകയാണെങ്കിൽ രാവിലെ വർത്തമാന പത്രം എടുത്ത് വെച്ചിട്ട് വായിച്ചിട്ട് അദ്വൈതം ചിന്തിക്കും. അതിനും ചിന്തിക്കാൻ മോഡി എന്ന് പറയുന്ന പരമാത്മാവ്, പിണറായി എന്ന് പറയുന്ന ജീവാത്മാവ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചോളി. എന്താ ഒരാത്ത് ഇല്ലാത്തതിനെ ചിന്തിക്കാമെങ്കിൽ ഇതിനും ഇല്ലാത്തതാണ്, ഇതിനും ചിന്തിക്കാൻ. ഈ ബുദ്ധി എന്തുകൊണ്ട് എന്താണ് സെൻസിബിൾ ആകുന്നില്ല എന്നുള്ള, നമ്മുടെ ബുദ്ധിയെ സെൻസിബിൾ ആക്കണം. ആദ്യം നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസ്. ആ കോമൺ സെൻസ് വന്നതിന് ശേഷം പിന്നെ സ്പെഷ്യൽ സെൻസ്. ഇതിപ്പോ കോമൺ സെൻസ് ഇല്ല, ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ സെൻസ് പോകുന്നു. ഇതാണ് പ്രശ്നം. നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യും, വേറൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. സ്വയം കറക്റ്റ് ചെയ്യണോ? ഈ രണ്ട് കാര്യം മനസ്സിലാക്കുക. ഒന്ന് കോമൺ സെൻസ്, ഇതൊന്ന് സ്പെഷ്യൽ സെൻസ്. അത് കോമൺ സെൻസിൽ കൂടെ കടന്ന് സ്പെഷ്യൽ സെൻസ് ഇപ്പം എന്നുവെച്ചാൽ ഒരു ഗ്രന്ഥം എടുത്തു കഴിഞ്ഞാൽ അതിൽ ദ്വൈതമാണോ അദ്വൈതമാണോ ആധ്യാത്മിക ഗ്രന്ഥം അതാദ്യം മനസ്സിലാക്കും. എന്നിട്ട് ഏതിലാണോ അദ്വൈതം പറയുന്ന അവിടെ നിന്ന് അത് മനസ്സിലാക്കും. രാമാനുജ ഭാഷ എടുത്തിട്ട് അതിൽ അദ്വൈതം കാണരുത്. മാധവന്റെ ഭാഷ എടുത്തിട്ട് അതിൽ അദ്വൈതം കാണരുത്. ശങ്കരാചാര്യരുടെ ഭാഷ വായിച്ച് മനസ്സിലാക്കി അതാണ് അദ്വൈതം എന്ന് മനസ്സിലാക്കി അതാണ് അദ്വൈതം. ഇങ്ങനെയുള്ളൊരു എന്താണ് വിവേചന ബുദ്ധി, ഡിസ്ക്രിമിനേറ്റീവ് പവർ എന്ന് പറയാം. അത് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് വേണം, ഇല്ലെങ്കിൽ അത് ഈ പറയുന്നത് അതുകൊണ്ടാണ് ഫ്ലൈറ്റ് ഫാൻസി എന്നൊക്കെ പറയും. ഇങ്ങനെ നമ്മള് മനസ്സിങ്ങനെ പറന്ന് പറന്ന് പറന്ന് നടക്കും, എവിടെയൊക്കെ പോകുന്നുള്ളത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഓരോരോ സങ്കല്പ ലോകത്തിന് ഇങ്ങനെ അതുകൊണ്ടൊന്നും ബന്ധമില്ല. അത് ചോദിക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, ചോദിക്കുന്ന നല്ലത് തന്നെയാണ്. പക്ഷേ ചോദിക്കുന്നതുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല, ഞാൻ ചോദിച്ച് മറുപടി പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം തീരത്തില്ല. സ്വയം ചിന്തിച്ചു പോകും, എവിടെയാണ് ഞാൻ ഏത് വഴിക്കാണ് ചിന്തിച്ചു പോകുന്നത് എന്ന് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കണം. ചോദിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇത് മനസ്സിലാക്കാൻ പറ്റിയത്, ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് ഒരു ഒരു തരത്തിലുള്ള ഒരു ചിന്ത അങ്ങനെ പോകുന്നു. ഒരുപാട് പേര് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ പണ്ഡിതൻ തന്നെ രാമായണ തത്വം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ രാമായണത്തിൽ പ്രശ്നമുള്ളതാണ്. പ്രശ്നം എന്ന് വെച്ചതാണ് രാമൻ ഒളിച്ചിരുന്ന് ആരൊക്കെന്നു അപ്പൊ ഒളിച്ചിരുന്ന് കൊല്ലുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നമുക്ക് സമൂഹത്തിൽ പറയാൻ പറ്റില്ല. അപ്പൊ ഒളിച്ചിരുന്ന് കൊന്നു എന്ന് വെച്ചാൽ അത് ഒളിച്ചിരുന്ന് കൊന്നു എന്നല്ല, പിന്നെ എന്താണ് അതൊരു തത്വമാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാം. സീത ഉപയോഗിച്ചത് ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മുടെ അത് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് യോഗ സമാധിയാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാം. അങ്ങനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഓരോന്നും പറയുന്നതാണ്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെയൊക്കെ ന്യായീകരണത്തിന് വേണ്ടി, ഇതിൻ്റെ ന്യായീകരണം കൊണ്ട് ഇതിനെ ന്യായീകരിച്ചാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുന്നുള്ളൂ. മനസ്സിലായി? ഞാനിപ്പോ ഈ കാവ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആധ്യാത്മികം പറഞ്ഞാലേ ജീവിതം എൻ്റെ ജീവിതം മുമ്പോട്ട് പോകത്തുള്ളൂ. ആധ്യാത്മികം പറഞ്ഞ് ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം വേണം, താമസിക്കാൻ ഇടം വേണം, വേറെ പണിയൊന്നും അറിയത്തുമില്ല. ആകെ അറിയാമെന്നുള്ള ഒരു പണി എന്താണ്? ഈ ആത്മീയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കുക പറയുക. അപ്പോൾ എൻ്റെ കൂട്ട എൻ്റെ ചുറ്റും കൂടുന്ന ആൾക്കാരാണോ ഇത് താല്പര്യമുള്ളവരും കേൾക്കാൻ താല്പര്യമുള്ളത്? അപ്പം അങ്ങനെ വരുന്നവരുടെ അടുത്ത് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ 100% ആത്മീയത എല്ലാം ന്യായീകരിച്ച് പറയേണ്ടി വരും. പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു പ്രശ്നമാവും. അപ്പോൾ ഇതാണ് മനുഷ്യൻ നേരിടുന്ന പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പോൾ തെറ്റെന്ന് തോന്നിയാലും എന്റെ മുമ്പിലിരിക്കുന്ന സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എനിക്ക് അതിനെയൊക്കെ തിരിച്ചു വ്യാഖ്യാനിച്ച് ഇതൊക്കെ ശരിയാണെന്ന് പറയാൻ ഒരു ബാധ്യത എന്നിൽ വരും. അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റാതെ, കാരണം ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ജീവിതം വഴിമുട്ടിപ്പോകും. ഇത് ഇങ്ങനെയുള്ള ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ എന്റെ നയം അതല്ല. എന്റെ നയം എന്ന് പറയുന്നത് അങ്ങനെ എന്താണോ, ഞാനങ്ങനെ ഭാവിയെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ശരി എന്താണെന്ന് തോന്നുന്നു അത് ഞാൻ പറയും, തെറ്റെന്താണെന്ന് പറഞ്ഞാൽ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. മനസ്സിലായോ? അപ്പൊ എങ്ങനെ ജീവിക്കുന്നു ചോദിക്കും. ഞാൻ ലോട്ടറി വിറ്റ് ജീവിക്കും. എനിക്ക് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ എത്ര വയസ്സായ ആൾക്കാർക്ക് എന്ത് പണി ചെയ്യാം? ലോട്ടറി വിറ്റ് ഞാൻ ജീവിക്കും, അത്ര തന്നെ. എനിക്ക് ഈ പണി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് സൗകര്യങ്ങൾ കുറവായിരിക്കും, അതിന്റെ വേറെ സൗകര്യങ്ങളും ഉണ്ടാവും. എന്റെ നിലപാട് അതാണ്. ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെയുള്ളതിനൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ വ്യാഖ്യാനിച്ച് ആൾക്കാരെ സന്തോഷിപ്പിച്ച് വഴിതെറ്റിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. അത് ഞാൻ ചെയ്തു. നമുക്ക് ശരിയും തോന്നുന്നതേ പറയത്തുള്ളൂ. അതാണ് എന്റെ നിലപാട്. ഞാൻ പറയുന്ന എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്. ഇനി എന്താ അറിയുണ്ട്? സാദൃശ്യം ഇനിയുണ്ട്? ഇനി സാദൃശ്യ സമയം പോയി തീർക്കണം. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും ആദ്യം വേണ്ട. അതാണ് തോന്നി അപ്പൊ ചോദിക്കണം. ഇത് മതപ്രഭാഷണമല്ല ഇതെന്ന് പറഞ്ഞാൽ. നിങ്ങള് രണ്ടു മൂന്ന് പേരിയിരിക്കും ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നുണ്ടോ ഇടയ്ക്ക് ചോദ്യം സംശയം. എന്റെ ക്ലാസ്സിൽ ഞാൻ എന്റെ ക്ലാസ്സിന്റെ പകുതി എന്താണെന്നുള്ള ചോദ്യമാണ്. അത് നിങ്ങൾ മറുപടി പറയാനും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും വേണ്ടിയിട്ടാണ്. അത് ആ എന്താണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ക്ലാസ് പകുതി കാണത്തുള്ളൂ. മറ്റുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് എന്താണ് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ആരും മിണ്ടത്തില്ല, എന്റെ കുറ്റമാണ്. പിന്നെന്ത്? പിന്നെ എനിക്കറിയാമെന്നുള്ളതല്ലേ പറയാൻ പറ്റൂ. എങ്ങനെ എങ്ങനെ പറയുന്നു? അത് ഒരു വ്യക്തിയെ കുറിച്ചല്ലോ, അതാണ് ഞാൻ പറയുന്നത്. അതെ, ഇപ്പൊ ഞാന് ഇന്ന് തുടങ്ങിയ എന്തായിരുന്നു, ഞാൻ ശങ്കരാചാര്യരെ വിമർശിക്കുകയല്ല ചെയ്യുന്നു. പിന്നെ എന്താണോ ശങ്കരാചാര്യരുടെ ആശയത്തെ വിമർശിക്കുകയാണ്. ഇപ്പൊ ശങ്കരാചാര്യരുടെ ആശയത്തെ വിമർശിക്കുമ്പോൾ ഞാൻ ശങ്കരാചാര്യരെ വിമർശിക്കുന്നു തോന്നിയ അത് അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനിപ്പോ പറയുന്നു ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നത് ആശയങ്ങളെയാണ്. അത്തരം ആശയങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് എന്നെ ഡീമോറലൈസ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അതിനിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കത് തുറന്നു പറഞ്ഞേ പറ്റൂ. പിന്നെന്താ അതിന്? ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം അത് വ്യക്തിപരമായിട്ട് എടുക്കരുത്. നമ്മുടെ ആശയത്തെയാണ് ഈ പറയുന്നത്. ഈ പറയുന്നതെല്ലാം ആശയങ്ങളെയാണ്, ആശയങ്ങളിലുള്ള പോരായ്മകളാണ്. നമ്മൾ ചിന്തിക്കുന്നതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയും. അത് പറയുമ്പോൾ തന്നെ അത് വ്യക്തിപരമായിട്ട് ഞാൻ മോശക്കാരനാണെന്ന് പറയുന്നു എന്ന് ചിന്തിക്കുന്നോണ്ടാണ്. പിന്നെന്താ പറയുന്നത്? ആ പിന്നെന്താ? രാമായണത്തെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ഇത്രേ മാത്രമേ ഞാനും പറഞ്ഞുള്ളൂ. എന്നോട് രാമായണത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം അതിന് സമാധാനം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കൂടുതലൊന്നും പറഞ്ഞില്ല. കൂടുതലെന്താ പറഞ്ഞു? ഇപ്പൊ രാമനെ എന്ന് പറഞ്ഞാൽ രാമൻ എന്ന് പറയുന്ന ദൈവത്തെയല്ല ഞാൻ വിമർശിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഞാൻ വിമർശിക്കുന്നത് ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച മനുഷ്യന്റെ ആശയത്തെ. അതൊരു വിഷയമേ അല്ല. കാരണം ആരെങ്കിലും എതിർക്കാൻ ഉണ്ടായാൽ മാത്രമേ എനിക്ക് മറുപടി പറയാനും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പറ്റും. ഒരാൾ എതിർക്കുന്നു എന്ന് വിചാരിച്ച് എനിക്ക് അവരെ ഞാൻ ശത്രുപക്ഷത്ത് കാണുന്ന ആളല്ല. മനസ്സിലായി? ഇനി ഒരാൾ എതിർത്തന്നിരിക്കട്ടെ, എതിർത്തെങ്കിൽ സന്തോഷം. അപ്പോഴല്ലേ എനിക്കും ചിന്തിക്കാൻ പറ്റും. ഞാൻ പറയുന്ന ഒപ്പം തൊടാതെ ഒരാൾ ഒഴുകി കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ ചിന്തിക്കും. അതുകൊണ്ട് ഇനി അങ്ങനെ എന്താണ് എന്നെ എതിർത്ത് കഴിഞ്ഞാൽ ഞാൻ അത് മോശമെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്ന ആളല്ല ഞാൻ. മനസ്സിലായി? ഒരു ചർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് എതിർക്കുന്ന ആള് വേണോ? എല്ലാവരും നിങ്ങളെല്ലാവരും അനുകൂലിച്ചാൽ പിന്നെ ഞാൻ എനിക്ക് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് എന്നെ എതിർക്കുന്ന എന്തോ മോശം കാര്യമാണ്. പിന്നെന്താ ശരിയല്ലെന്ന് തോന്നിയാൽ എതിർത്ത് തന്നെ സംസാരിക്കണം. അതൊക്കെ എന്താണ് നമ്മള് ഈ യോഗയുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ യോഗശാസ്ത്രം ചർച്ച ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഒരുപാട് കുറെ ചർച്ച ചെയ്തതാണ്. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കും എന്തൊക്കെയാണ്. അത് യോഗത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അത് രാമായണത്തിൽ നിന്നല്ല, വാൽമീകിയുടെ രാമായണത്തിൽ നിന്ന് യോഗം പഠിക്കാവുന്നു. അപ്പൊ അത് ഞാനും ഉൾക്കൊള്ളുന്നില്ല, ലോകത്ത് ആരും ഉൾക്കൊള്ളുന്നില്ല. അത് കഥ. കഥ എങ്ങനെ ഉൾക്കൊള്ളും? കഥയെ കഥയായിട്ട് കാണണം. ഏത് കഥയും കഥയായിട്ട് കാണണം. കുട്ടികൾക്കാലം പോലെ നമ്മൾ എന്തെല്ലാം കഥകൾ വായിക്കും, എല്ലാം കഥകളാണ്. അതിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ എന്താണ് ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ കാണും, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം കഥകളാണ്. നമ്മള് ഒരു കൃതി വായിക്കുമ്പോൾ ആ എഴുത്തുകാരന്റെ മനസ്സാണ് പ്രധാനമായി കാണുന്നത്. അയാൾ എന്തിനൊക്കെ പറഞ്ഞു അതാണ്. അല്ല, ഞാൻ ആരുടെയും ദൈവത്തെ ഒന്നും വിമർശിക്കുകയോ അങ്ങനെയൊന്നും അല്ല ചെയ്തത്. ഞാൻ വിമർശിക്കുന്നത് എഴുത്തുകാരനെയും അയാളുടെ കാഴ്ചപ്പാടിനെയാണ്. രാമനെയും സീതയും ഒന്നുമല്ല. പലരും അതുവരെ എത്താറുണ്ട്. സാധാരണ ആൾക്കാർ വായിക്കുമ്പോൾ നേരെ ഓ രാമൻ അവിടെ തീർന്നു. അപ്പൊ രാമൻ എന്ന് പറയുന്ന പിന്നെ അവർക്കൊരു ജീവനുള്ള വ്യക്തിയായി മാറി, പിന്നിലേക്ക് പോകത്തില്ല. എന്നെ സംബന്ധിച്ച് രാമൻ എന്ന് പറയുന്നത് ഒരു കഥാപാത്രം മാത്രം. ആ കഥാകാരം സൃഷ്ടിച്ച് കഥ അയാൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുവേണ്ടി അയാൾ ഒരു ദൈവത്തെ അവതരിപ്പിച്ച് ദൈവത്തിനെ കൊണ്ട് പറയിക്കുന്നു. പഴയ കാലത്ത് എല്ലാ മതങ്ങളും ചെയ്ത് അങ്ങനെയാണ്. കാരണം മനുഷ്യൻ പറഞ്ഞാൽ മനുഷ്യൻ അവതരിക്കത്തില്ല, ദൈവം പറഞ്ഞാൽ മനുഷ്യൻ അംഗീകരിക്കത്തില്ല, ദൈവം പറഞ്ഞാൽ മനുഷ്യൻ അംഗീകരിക്കും. അതുകൊണ്ട് ദൈവം അണ്ടർ ഗ്രാദേഴ്സ് എന്ന് പറയും പഴയ ആൾക്കാർ, വേട്ടയാടി തണ്ടി നടന്ന് ജീവിച്ച മനുഷ്യൻ, കയ്യിൽ അമ്പും വില്ലും ആയുധങ്ങളായി കൊണ്ടു നടന്ന, ഇന്നത്തെ രീതിയിൽ പറഞ്ഞ വളരെ പഴയ മനുഷ്യർ, ആദിവാസി. അപ്പൊ അവരിങ്ങനെ ഗോത്രങ്ങളായി രൂപപ്പെട്ടു വന്നപ്പോൾ, സമൂഹങ്ങളായി വന്നപ്പോൾ അവർക്ക് മനുഷ്യരെ നിയന്ത്രിക്കേണ്ടതായി വന്നു. അപ്പൊ അവരിങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ എഴുത്തച്ഛന്റെ രാമായണമാണ് ഞാൻ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. അതിനകത്ത് തത്വമുണ്ട്, അപ്പൊ ഞാൻ തത്വം പറയും. അതിനകത്ത് ഒരുപാട് തത്വങ്ങളുണ്ട്, ഫിലോസഫിയുണ്ട് അവിടെ, അത് ഞാൻ അത് പറയും, അങ്ങനെ പറയും. പിന്നെ വേറെ ആർക്ക് സാധിക്കുന്നത്? മനുഷ്യനെ സാധിക്കും. ഈ ലോകത്തുള്ള ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കിയാരാ? എന്നിട്ട് അതിനു മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നവരാ? ആ ഇത്രയേ ഉള്ളൂ. പ്രതിമ ഉണ്ടാക്കി മനുഷ്യൻ തന്നെ ചിത്രങ്ങളും ഉണ്ടാക്കി, എന്താണ് വാക്കുകൾ കൊണ്ട് ചിത്രങ്ങളും ഉണ്ടാക്കി. ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്നതാണ്, ഇതെന്താ സംശയം? ഇതെന്താ സംശയം? ഗുരുദേവന്റെ പ്രതിമ ഉണ്ടെന്നോ ഗുരുദേവൻ എന്താ പറഞ്ഞത്? ഇത് കൊള്ളാമെന്നാന്ന് വെച്ചാൽ ഇത് വെറും ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ കാര്യം. ഭക്ഷണം കൊടുക്കുന്നു കൊള്ളാം. എന്നുവെച്ചാ പ്രതിമ പ്രതിമ തന്നെയാണ്, മനസ്സിലായോ? അതിന് ജീവനില്ല, അത് വെറും പ്രതിമ തന്നെയാണ്. ഭക്ഷണം കഴിക്കില്ലെന്ന് പറയുമ്പോൾ അതാണ്, അത് കല്ല് കല്ല് തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കിയാലും കല്ല്, സിമന്റ് സിമന്റ് തന്നെ അവര് പറഞ്ഞത്. മനുഷ്യനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് മനുഷ്യണ്ടാക്കിയെന്നുള്ള എന്താ തെളിവ്? മനുഷ്യന്റെ രൂപവും മനുഷ്യൻ കാണുന്ന രൂപങ്ങളും. കുരങ്ങനെ കണ്ട് അതുകൊണ്ട് കുരങ്ങന്റെ രൂപത്തെ ഉണ്ടാക്കി, എലിയെ കണ്ട് എലിയുടെ രൂപത്തെ. മനുഷ്യൻ കണ്ടതും ആ കഥാപാത്രം, അത് കാലത്തിൽ അതേ ഉള്ളു. അമ്പം പിന്നെ വന്ന് AK-47 കൊടുത്ത് രാമനെ വിടാൻ പറ്റും? ഇക്കാലത്താണെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ രാമായണം എഴുതണം, പുതിയ രാമായണം. എന്താ കുഴപ്പം എഴുതാവുന്ന നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഏത് നമുക്കത് എത്രയോ നമ്മൾ എടുക്കുന്ന എന്തെന്ന് എത്രയോ സ്ഥലത്ത് എന്താണോ ഈ മനസ്സെന്ന് പറഞ്ഞ ഒരു കുരങ്ങാണെന്ന് ഇവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നു. പൊതുവായിട്ട് എടുക്കേണ്ടതായിരിക്കുന്നു. അപ്പൊ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിന്തിക്കുന്നത് തെറ്റുണ്ടോ എന്ന് ഞാൻ തന്നെ തീരുമാനിക്കണം, വേറൊരാളെ കൈ കൊടുക്കരുത്. ഇതെന്താ സംശയം വരാൻ എന്താ കാര്യം? അല്ല, ഞാൻ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നൊരു സംശയം. എന്താ അങ്ങനെ സംശയം വരുന്നത്? എനിക്ക് സംശയമൊന്നുമില്ല, ഞാൻ ചിന്തിക്കുന്നത് ശരിയാ. എനിക്കങ്ങനെ ഒരു സംശയമേ വരാറില്ല. രോഗം ഞാൻ പറഞ്ഞു. ഫ്ലൈറ്റ് പാൻഡിന് മാനസിക പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു. ഏതെങ്കിലും മനഃശാസ്ത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഭാവനയാണ്. അത് മാനസിക പ്രശ്നമല്ല. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ എന്താണ്, കാളിദാസന് മാനസിക രോഗിയായിരിക്കും. അത് മാനസിക രോഗമല്ല. അത് ഇതിപ്പോ ഇതെല്ലാം സ്വയം തന്നെ അങ്ങ് ചിന്തിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞു കണ്ടോ, എന്നെ വട്ടനെന്ന് വിളിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അത് രോഗമല്ല. രോഗമാണെങ്കിൽ ഞാൻ പറയുന്നത് രോഗമാണെന്ന്. എങ്ങനെ? അത് മാനസിക പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാവും. ഈ മാനസിക പ്രശ്നം എന്ന് പറയുന്നത് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ മാനസിക പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര എന്തോ അപകടകരമായ കാര്യമല്ല. കാരണം എന്തെന്ന് വെച്ചാൽ, അല്ലാതെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മാനസിക പ്രശ്നങ്ങളുണ്ട്. അതാദ്യം മനസ്സിലാക്കണം. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്കുള്ള പ്രശ്നമല്ല. എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? മാനസികമായ പ്രശ്നങ്ങളുമുണ്ട്. ഇത് വ്യത്യാസം ഇത്രയേ ഉള്ളൂ. എന്താ വ്യത്യാസം എന്നറിയാമോ? എന്താണ്? അതുകൊണ്ടല്ല. ഇപ്പൊ എന്റെ മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തിരിച്ചറിയാം. മനസ്സിലായോ? എനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചറിയണം. പലരും എന്ത് ചെയ്യുന്നു? അത് തിരിച്ചറിയുന്നില്ല. അപ്പൊ എന്റെ മാനസിക പ്രശ്നങ്ങൾ ഞാൻ തിരിച്ചറിയുന്നു എന്ന് വെച്ചാൽ, മാനസിക പ്രശ്നമില്ലാത്ത ഒരാൾ ഈ ലോകത്തിലില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് മാറിയിരിക്കുന്ന ആളാണ്. അല്ലല്ലോ. അപ്പൊ എനിക്കുകൊണ്ട് മാനസിക പ്രശ്നം, പക്ഷെ ഇത്രയും വ്യത്യാസമുള്ളൂ. എന്റെ മാനസിക പ്രശ്നം എനിക്ക് തിരിച്ചറിയാം, ഇത്രയേ ഉള്ളൂ. അപ്പോ ഞാൻ ഈ പറയുന്ന എന്താണ്? മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് ഓരോരുത്തരും അവരുടെ മാനസികമായ പ്രശ്നങ്ങളെ തിരിച്ചറിയണം. തിരിച്ചറിയാൻ വേണ്ടി തന്നെയാ പറയുന്നത്. അത് ഒരാളെ മോശമാക്കുന്നതല്ല. എന്തുകൊണ്ട്? ഞാൻ തിരിച്ചറിയുന്നു എന്റെ പ്രശ്നങ്ങൾ. ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യണം. നമ്മളത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് മറ്റാരെങ്കിലും അടുത്ത് നമ്മൾ സമീപിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചില മാനസിക പ്രശ്നങ്ങളെ കുറിച്ചും പറയും. അത് ആരും ഈ മാനസിക രോഗി, ഭ്രാന്തൻ, കൊള്ളരുതാത്തവൻ എന്നുള്ള അർത്ഥത്തിലല്ല പറയും. അത് ആ വിഷയം തീർന്നു. ഇപ്പൊ ഞാൻ മാനസിക പ്രശ്നത്തെ കുറിച്ചാണ് പറയും. അത് കഴിഞ്ഞു. ഇനി അത് രാമായണം വിട്. ഇപ്പൊ ഇതാണ് മാനസിക പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും മാനസികമായ പ്രശ്നങ്ങളുണ്ട്. നമ്മളത് ഓരോ അവരവരുടെ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. നമ്മളത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. മനസ്സിലായി? അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുകയും നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മാനസികമായ വിഷയങ്ങൾ. അപ്പോൾ ഒരു മനുഷ്യൻ സാധാരണ രീതിയിൽ ആധ്യാത്മികമായ മാർഗത്തിലേക്ക് തിരിയുന്നത് തന്നെ അടിസ്ഥാനപരമായ ഒരു മാനസിക പ്രശ്നം ആണോ? ആ പിന്നെന്താ പ്രശ്നം? അപ്പൊ അത് ഒരാൾ പറയുന്നതിന് എന്താ നാണക്കേട്? ആര് ആണല്ലോ, കുഴപ്പമുണ്ടോ? എല്ലാവരും അങ്ങോട്ട് തിരിയുന്നതിന് അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഇന്നത്തെ മനഃശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. മനസ്സിലാവും. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് പല പല തരത്തിലാണ്. ചില മനസ്സുകളിൽ അങ്ങനെ ഒരു ഇതുണ്ടാകുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ അംഗീകരിക്കുന്നതും അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതും മോശം കാര്യം. എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ മനുഷ്യൻ ഒരു മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ഥലകാല ബോധമില്ലാതെ റോഡിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു ഭ്രാന്തനാണെന്ന് അതിനർത്ഥം. എന്നതിനർത്ഥം അങ്ങനെ ധരിച്ചിടയരുത്. മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് സ്വയം ചിന്തിക്കുകയും ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തുകയും വേണം. അതിനൊന്നും ദോഷമുള്ള കാര്യങ്ങളും അതൊന്നും വലിയ പ്രശ്നമാണ്. കാരണം നമ്മളങ്ങനെ പല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മനുഷ്യൻ, എല്ലാ മനുഷ്യരിലും ഉണ്ട്. നമ്മൾ കണ്ട എന്ന് വെച്ചാൽ ഈ മാനസിക പ്രശ്നങ്ങൾ എല്ലാവരിലും ഉണ്ട്. അതൊന്നും മനുഷ്യന് ഇല്ലാതാക്കാൻ പറ്റത്തില്ല, അതിനെ മാനേജ് ചെയ്യാനേ പറ്റും. അതിനെ മാനേജ് ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. അത്ര നമ്മളിപ്പോ വലിയ വലിയ മഹാത്മാക്കള് സമാധി എന്നൊക്കെ പറയുന്ന ഇന്നത്തെ മനഃശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ്? അതുപോലെ ഒരവസ്ഥയാണെന്നാ പറയും. ബ്രെയിൻ ന്യൂറോ സയൻസ് അതങ്ങനെ പറയും, ആധ്യാത്മികമേ വേറെ പറയും. അപ്പോ നമുക്ക് പോയി ന്യൂറോ സയൻറ്റിസ്റ്റിനെ തല്ലാൻ പറ്റും? ഒരു സംശയവും വരത്തില്ല. അവര് പറയുന്നതിലെ ശരി എന്താണെന്ന് നോക്കണം. അവര് പറയുന്നത് ശരി എന്താണെന്ന് അവര് പറയുന്നത് പഠിച്ചു നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലർക്ക് സമാധി വരും. അവര് പറയുന്നത് ആ സമാധി എന്ന് പറയുന്നത് അതൊരു ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണ്. ഗുരുദേവൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമാധി എന്ന് പറയുന്നത്, ഗുരുദേവൻ എന്ന് വെച്ചാൽ എല്ലാ സമയവും ഇനിയിപ്പോ ഞാൻ രാമകൃഷ്ണദേവന് വട്ടം എന്ന് പറഞ്ഞെന്ന് പറയാനാണ്. പിന്നെ വെറുതെ അല്ലാതെ തന്നെ എനിക്ക് ശത്രുക്കളുണ്ട്. ഏത് നമ്മളിപ്പം രാമകൃഷ്ണദേവന്റെ അവരവരെയും കാര്യം ചിന്തിക്കാനൊന്നും വേണ്ട. നമ്മൾ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുക തൽക്കാലം. അതൊക്കെ പോയി കഴിഞ്ഞാൽ കാട് കയറി പോകും. സ്വന്തം കാര്യം ചിന്തിച്ചിട്ട് എന്താണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ മനസ്സ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ? പ്രശ്നമൊന്നും സൃഷ്ടിക്കുന്നില്ലെങ്കിൽ ഓക്കെ, നമുക്ക് നോർമലായി പോകാൻ പറ്റും. പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെ അതിന് പരിഹാരം കണ്ടെത്തണം, സ്വയം അത് ചിന്തിച്ച് പരിഹരിക്കാമെന്നുള്ള മാനേജ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. മനസ്സിലാകും. ഇനി നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ലാത്ത എന്തെങ്കിലും പ്രശ്നം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ന്യൂറോ സയന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കുക, എന്താ പ്രശ്നം, എനിക്ക് എൻ്റെ ഒരു വിഷയം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ എന്താണ് ഇപ്പൊ സന്യാസിമാരായിരിക്കുന്ന പലരെയും ഇങ്ങനെ എന്നോട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിട്ടുണ്ട്. അവർ പോയി മരുന്ന് കഴിച്ചിട്ടുണ്ട്, വ്യത്യാസം വന്നിട്ടുണ്ട് എന്നവർ അതിനൊന്നും അവർക്കൊന്നും എന്താണോ ക്ഷീണമൊന്നും തോന്നിയില്ല. അത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണ്, ഭാവിയിൽ ഗുരുതരമാകുമെന്ന് പറഞ്ഞപ്പോൾ അവർ പോയി ഡോക്ടറെ കൊണ്ട് മരുന്ന് കഴിച്ച് പ്രശ്നം മാറി. അവരൊന്നിപ്പോൾ നോർമലായി ജീവിക്കുന്നവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഇവിടെ ഇവിടെ എൻ്റെ കണ്ണിന് മുമ്പേ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നാഷിന് മാനസികമായ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് വന്ന സമയം പിന്നീടൊന്നും ഉണ്ട്, അപ്പം തന്നെ ഞാൻ ഒരു ഡോക്ടറെ അടുത്ത് പറഞ്ഞുകൊണ്ട്, പക്ഷേ മരുന്ന് വാങ്ങിച്ചുകൊണ്ടൊരു കഴിക്കത്തില്ല, രണ്ടു വർഷം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. മരുന്ന് കഴിക്കാതെ കഴിക്കാതെ പോയി പോയി പോയി പോയി പോയി പിന്നെ മരുന്ന് കൊണ്ട് നിയന്ത്രിക്കാൻ വയ്യാതായി. അതേസമയം അതേ സമയത്ത് ഇവിടെ വന്ന പലരും പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഡോക്ടറെ അടുത്ത് പറഞ്ഞു വിട്ടു, മരുന്ന് കഴിച്ച് യാതൊരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അത് അവർക്ക് തോന്നിയാണ്. എന്താണോ അല്ല, ഞാൻ ജോത്സ്യം വെച്ച് മനസ്സിലാക്കി നമുക്കെന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ചില സമയത്ത് നമ്മുടെ മനസ്സ് ശരിയല്ലെന്ന് തോന്നി, എന്താണ് ചെയ്യേണ്ടത് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണ് ഒരു മനസ്സ് പ്രശ്നമുള്ള ഒരാളെ ചികിത്സിക്കണമെങ്കിൽ 5 വർഷം BBS പഠിക്കണം, 3 വർഷം സൈക്യാട്രി പഠിക്കണം, 8 വർഷം പഠനത്തിന്, പിന്നെ അതിൻ്റെ ഓസർജൻസി എല്ലാം കൂടെ പോയിട്ടൊരു പ്രാക്ടീസിനും കൂടെ ഒരു 12 വർഷം ഒരാൾ പഠിച്ചു കഴിഞ്ഞാലേ ഒരു മാനസികമായ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളെ ചികിത്സിക്കാൻ പറ്റും. അപ്പം അത് നമുക്കാർക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യും അങ്ങനെ പറയേണ്ട ഒരു വിഷയമുണ്ട്. അപ്പോൾ അറിവുള്ളവരടുത്ത് പറഞ്ഞു കൊടുക്കും, അത് ഡോക്ടർ പറയുന്നത് കേട്ടാൽ അവർക്ക് വ്യത്യാസമില്ല. അല്ല ഇതൊക്കെ ഒരു ഇനി മോശമാണ് അബദ്ധമാണെന്നല്ല ഞാൻ പറയുന്നു. അത് ആൾക്കാർക്ക് ഗുണമുണ്ടായിട്ട് അങ്ങനെ പോയി കണ്ടവർ എന്ന് വെച്ചാൽ അവനവൻ്റെ പ്രശ്നം അവന് കൈകാര്യം ചെയ്യാൻ വരുന്നില്ല എന്ന് വരുമ്പോഴാണ് അങ്ങനെ പോവേണ്ടി വരുന്നത്. എങ്ങനെ എന്ത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ സംശയം തോന്നി എന്നെ തന്നെ സംശയിക്കുക? വെറുതെ ഞാൻ നിരപരാധിയായ എന്നെ എന്തിനു സംശയിക്കുന്നു? ഏത് അത് എനിക്കറിയില്ല, അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അറിഞ്ഞ അപ്പൊ കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എനിക്കറിയാം, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോ നമ്മൾ അങ്ങനെ എന്താണ് നമ്മുടെ പ്രശ്നം മനസ്സിലായോ? അങ്ങനെ ഒന്നും പറയുന്നോണ്ടല്ല, മനസ്സിലായോ? ഒരാൾക്ക് അങ്ങനെ ഞാൻ പൊതുവായി പറഞ്ഞാണ് ആർക്കെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് ഇവിടെ ഇരുന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും, മനസ്സിലായോ? ഞാൻ ഇനി തന്നെ പറയാറുണ്ട്. നിങ്ങളെന്റെ പള്ളിക്കാവിലെ ക്ലാസ് നോക്കുക, അങ്ങനെയാണെങ്കിൽ അവരെന്നെ എടുത്തിട്ട് തല്ലേണ്ടായിരുന്നു. നിങ്ങൾ പഴയ ക്ലാസ് കേട്ടിട്ടുണ്ടോ? ഇതിനെ കുറിച്ച് പറയുന്നുണ്ടോ? മിക്കവാറും എല്ലാ ക്ലാസ്സിലും ഞാനിത് പറയും, അല്ല ഇവിടെ പ്രത്യേകിച്ച് ഒരാളെ കണ്ടുകൊണ്ട് പറയുന്നുണ്ട്. അല്ല അതെന്തോ ആയിക്കൊള്ളോട്ടെ, അതൊക്കെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വ്യത്യാസം വരെ ഈ പറയുക എന്ന് പറയുന്നത് എന്റെ പള്ളിക്കാവിലെ ക്ലാസ് കേട്ടു. ആ അത് കേട്ടോ, അതിന് മിക്കവാറും ക്ലാസ്സുകളും മുമ്പ് ഇപ്പൊ ഞാൻ പറയാറില്ല, കാരണം ഇപ്പൊ ഒക്കെ ഏകദേശം ശരിയായി. അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർ എന്ത് ചെയ്തു, ഡോക്ടർമാരെ കാണുന്നു, അവര് ഉള്ളവര് അവര് അതിന് ചെയ്തു, അല്ലാത്തവർ സ്വയം മാനേജ് ചെയ്തു. പിന്നെ എത്ര പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വാമിയുടെ സ്വാമി പറയുന്നത് കേട്ട് എനിക്കൊരു ഗുണമുണ്ടായി, എന്ത് ഗുണം? എന്റെ വട്ട് മാറി. ഇങ്ങനെ എത്ര പേര് എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ഡോക്ടറെ കാണാതെ, ഒരു ഡോക്ടറെ കാണാതെ തന്നെ മാറിയിട്ടുണ്ട്. അങ്ങനെ അത് വട്ടം മാറിയി പോയി കല്യാണം കഴിച്ച് രണ്ടും മൂന്നും മക്കളായി ജീവിക്കുന്നവരിപ്പോ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ അവർക്കൊക്കെ എന്നോട് അതിൻ്റെതായ സ്നേഹവും നന്ദിയൊക്കെ മനസ്സിലുണ്ട്. കാരണം ഞാനത് പറഞ്ഞുകൊണ്ട് അവർക്ക് ചിന്തിക്കാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനും അങ്ങനെ ചിന്തിക്കാനും പറ്റി. അതുകൊണ്ട് ഞാൻ പഴയ ക്ലാസ് നിങ്ങൾ നോക്കാൻ നിരന്തരം പറയും, അത് ശിവേരിയിലായാലും പറയും അവിടെ ആയാലും പറയും. അത് എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണോ? ഒരുപാട് പേര് നമ്മളായിട്ട് നമ്മളെ അടുത്ത് വരുന്നു, അപ്പൊ അതാണ് ഇതാണ് അങ്ങനെ ഇങ്ങനെ ചിന്തിക്കണ്ട, അത് നമ്മൾ തീരുമാനിക്കണം. പറഞ്ഞില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കണം എന്ത് ചെയ്യണം. ശരി, ഭക്ഷണം